ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം 5-ാം ശ്ലോകം. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാ ശുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. അനയോഹോ സമ്പദോഹോ കാര്യമുച്ചതി. ഈ രണ്ട് സമ്പത്തുകളുടെ ഫലത്തെക്കുറിച്ച് പറയും. കാര്യം ഫലം, ദേവീ സമ്പത്തും ആസുരി സമ്പത്തും. ദേവീ സമ്പത്ത് യാസ വിമോക്ഷായ സംസാരബന്ധനാത്. സംസാരബന്ധനത്തിൽ നിന്നും, അതായത് ജനന മരണങ്ങളിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദേവീ സമ്പത്ത്. നിബന്ധായ, നിയതോ ബന്ധോ നിബന്ധ തദർത്ഥം ആസുരി സമ്പത്ത്. നിബന്ധം, അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്, നിയതമായ, നിയതം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, തുടർച്ചയായി നിലനിൽക്കുന്നത്, അനാദിയും അനന്തവുമായിരിക്കുന്ന ഈ സംസാരം, ജനന മരണ പ്രവാഹം, അനാദിർ അനന്ത അനുപരതോ അയം സംസാര. ഭാഷ്യകാരൻ പറയുന്ന അനാദിയാണ്, അനന്തമാണ്, ഇതൊരിക്കലും അവസാനിക്കാത്തതാണ്. അതിനാണ് ഇവിടെ നിയത ശബ്ദം പറഞ്ഞത്. അങ്ങനെയുള്ള ഈ സംസാരബന്ധനം, അതിനു വേണ്ടിയിട്ടാണ് തദർത്ഥം ആസുരി സമ്പത്ത്. അതിനു വേണ്ടിയിട്ടാണ് ആസുരി സമ്പത്ത് എന്നാണ് മത അഭിപ്രേത എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവരെല്ലാം പറഞ്ഞിരിക്കുന്നതും ആ താല്പര്യത്തിൽ തന്നെ. മറ്റു ഗുരുക്കന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. തഥാ രാക്ഷസീച, ഈ രാക്ഷസീ സമ്പത്ത് അതും ഇതേ സ്വഭാവത്തോടുകൂടിയതാണ്, അത് ബന്ധിപ്പിക്കുന്നതാണ്. തത്രൈവ മുക്തേ സതി അർജുനസ്യ അന്തർഗതം ഭാവം. കിം അഹം ആസുര സമ്പദ് യുക്ത, കിം വാ ദേവീ സമ്പദ് യുക്ത ഇത്യേവം ആലോചനാരൂപം ആലക്ഷ്യ ഭഗവാൻ മാ സുചൈതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനോട് ഈ രണ്ട് ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞ് കേട്ടുകഴിഞ്ഞപ്പോൾ, തത്രൈവ മുക്തേ സതി, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനസ്യ അന്തർഗതം ഭാവം, അർജുനന്റെ മനസ്സ്, അന്തർഗതമായ ഭാവം അർജുനന്റെ ഉള്ള ഭഗവാൻ മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ ഒരു ചോദ്യം ഉണ്ടായി, കിമഹം ആസുര സമ്പത്ത് യുക്ത, ഞാൻ ഈ ആസുരി സമ്പത്തോടുകൂടിയവനാണോ, കിം വാ ദേവീ സമ്പത്ത് യുക്ത, അതേ ദേവീ സമ്പത്തോടുകൂടിയവനാണ്. അതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സാധകനെ സംബന്ധിച്ചിടത്തോളം. ആസുരി സമ്പത്തുണ്ടെങ്കിൽ നമുക്കറിയാം എന്നിലിരിക്കുന്ന ആസുരി സമ്പത്താണ്, ദേവീ സമ്പത്താണെങ്കിലും ഒരാൾക്ക് തിരിച്ചറിയാം. മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാലും എല്ലാവരുടെ മനസ്സിലും ഒരു സമ്പത്തുണ്ടാവും. എന്താണ് ഒരു സംശയം? ഞാനിതിനെല്ലാം പറ്റിയവനാണോ എന്നുള്ളത്. കാരണം മനുഷ്യ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും കേവലം ആസുരി സമ്പത്തായിട്ടോ കേവലം ദൈവീ സമ്പത്തായിട്ടോ ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പരമാർത്ഥം. എന്തുകൊണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഇതിന് അടിസ്ഥാനമായിരിക്കുന്ന ത്രിഗുണങ്ങളാണ് അവന്റെ ചിത്തത്തിന്. ആ ത്രിഗുണം മൂന്ന് സ്വഭാവത്തോടുകൂടിയതാണ്. ആ സ്വഭാവത്തോടുകൂടിയ ചിത്തം ഒരിക്കലും ഏക സ്വഭാവത്തിലിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ തന്നെ ഈ ബ്രാഹ്മണത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ക്ഷത്രിയത്വവും ചണ്ഡാളത്വവും എല്ലാം ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം അവൻ ആസുരി സമ്പത്തോടുകൂടി ഇരുന്നാൽ അത് കുറച്ച് കഴിഞ്ഞ് അവന് ദേവീ സമ്പത്തും വരും. പിന്നെ സ്വയം നിർണയിക്കാൻ പ്രയാസമുണ്ടാവും. ചുരുക്കത്തിൽ ഒരു സാധകന് അവന്റെ യോഗ്യത ഒരിക്കലും സ്വയം നിർണയിക്കാൻ സാധ്യമല്ല. അവിടെയാണ് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നത്. അത് എന്താണ്? ഒരു രോഗി സ്വയം രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നിർണയിക്കും പോലെ ആയിരിക്കും. അതൊരു വൈദ്യനെ നിർണയിക്കാൻ പറ്റും രോഗത്തിന്റെ അവസ്ഥ എന്നതാണ്. ഗുരുവിനെ നിർണയിക്കാൻ പറ്റും തന്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഗുരു അതർഹിക്കുന്നുണ്ടെങ്കിൽ ശിഷ്യൻ ഗുരു അത് സ്വയം നിർവഹിക്കും. ഇവിടെ അർജുനനെ സംബന്ധിച്ച് അങ്ങനെ ദൈവീ സമ്പത്താണ് എന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല. അർജുനന്റെ ചരിത്രം നോക്കുമ്പോൾ അർജുനൻ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, വേണ്ടാധീനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന ദർപ്പം, ക്രോധം പറഞ്ഞല്ലോ, ആഠ്യനാണ്, അഭിജനവാനാണ്, കോന്യോസ്തി സദൃശവുമയ എന്നെല്ലാം തുടങ്ങുന്ന ഈ ഭാവങ്ങളെല്ലാം അർജുനൻ നമുക്ക് പരിചയമുള്ള അർജുനൻ പല ഭാഗത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അർജുനന് ഈ ദൈവീ സമ്പത്താണ് ഇരിക്കുന്നത് എന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അർജുനനെ നമ്മളൊരു പുരാണ പുരുഷനായിട്ടെടുത്ത് പരിശോധിക്കുമ്പോൾ അർജുനന് പല ഗുണങ്ങളും ഉള്ളതായി പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ അർജുനന് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. ഋഷികേശ, ഗുഡാകേശ എന്നെല്ലാം പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ വേറൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അർജുനന്റെ ആസുരി സമ്പത്ത് ഒരുപാടുണ്ട്. യുദ്ധത്തിൽ തന്നെ സ്വന്തം നിലപെട്ട് പലതവണയും കോപിക്കുന്നതായിട്ട് കാണാം അർജുനൻ. യുദ്ധത്തിൽ തന്നെ എന്താണ്, ഞാൻ ഹിംസിക്കും എന്നുള്ള ഭാവം വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അർജുനൻ ആ ഭാവത്തോടുകൂടി ഹിംസിക്കുന്നുണ്ട്. അപ്പൊ അർജുനൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പുരാണ പുരുഷനാണ്. ആ പുരാണ പുരുഷന് എല്ലാ ഭാവങ്ങളും ഉണ്ട്. ഈ പറയുന്ന ദൈവീ സമ്പത്ത് മാത്രമല്ല. ഒന്നാം അധ്യായത്തെ പല പ്രസിദ്ധന്മാരായ ആചാര്യന്മാരും അവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് അവിടെ സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു അധികാരിയെ കാണിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ അർജുനൻ സാധന ചതുഷ്ടയ സമ്പന്നനായ അധികാരിയായിട്ടാണ്, അങ്ങനെ ഒരു അധികാരിയാണ് നമ്മളവിടെ കാണുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചെറിയ ആൾക്കാരൊന്നുമില്ല, വലിയ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് തെറ്റുപറ്റിയതാണോ? അല്ല, അവർ പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്? ഗീത സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു അധികാരിക്ക് വേണ്ട കാര്യങ്ങളും ഗീതയ്ക്കകത്തുണ്ട്. സാധന ചതുഷ്ടയ സമ്പന്നനല്ലാത്തവനുള്ളതും ഗീതയിലുണ്ട്. അപ്പൊ അവിടെ പല അർജുനന്മാരുണ്ട്. അങ്ങനെ പല അർജുനന്മാർ വരുന്നത് പൌരാണികനായ ഒരു അർജുനനേ ഉള്ളൂ, പക്ഷേ പല അധികാരികളുണ്ട്. അത് ഭാഷകാരനും പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ആവർത്തിക്കാറുമുണ്ട്. എന്താണ്? കേവലം അർജുനനൊരു നിമിത്തം മാത്രമാണ് ഇത്, സർവർക്കു വേണ്ടി ഉപദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്ന പൌരാണികനായ അർജുനനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഗീതയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. ഇനി അർജുനനോട് ഭഗവാൻ പറയുന്ന കാര്യത്തിനും ആശയക്കുഴപ്പമുണ്ടാവും. എന്താണ്, നീ ദൈവീ സമ്പത്തോടുകൂടിയവനാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദൈവീ സമ്പത്തിന്റെ ലക്ഷണമല്ല നമ്മളീ കാണുന്ന അർജുനൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. അർജുനനെ വെറുതെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ ദൈവീ സമ്പത്തോടുകൂടി ആയിത്തീരുന്നു? അപ്പൊ അത് മറ്റൊരു അർജുനൻ. ഇവിടെ ഇപ്പോൾ അർജുനൻ അഭിസംബോധന ചെയ്യുന്നത് എന്താണ്? താൻ ദിവ്യ ദൃഷ്ടി കൊടുത്ത് തന്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്ത അർജുനൻ, പരമഭക്തനായിരിക്കുന്ന നീ എന്റെ പരമമായ ഭക്തനാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ അർജുനൻ പറയുന്നു, ഞാൻ ഭഗവാന് ഇടവോ പൊടോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഭക്തൻ എങ്ങനെ വിളിക്കാൻ പറ്റുമോ? അറിവില്ലാതെയാണ്, തന്റെ അറിവില്ലായ്മയെ പറയുന്നുണ്ട്. അത് വേറൊരു ഭാവമാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ വളരെ കാരുണ്യത്തോടുകൂടി അർജുനോട് പറയുന്നു. ഇപ്പോ തന്റെ മുമ്പിൽ പ്രത്യക്ഷമായ അർജുൻ, എല്ലാ ജീവന്മാരുടെയും സാധകന്മാരുടെയും അവസ്ഥ ഇത് തന്നെ. ഞാൻ ദൈവീ സമ്പത്തോടുകൂടിയവനാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വൃഥാഭിമാനമായിപ്പോൾ. എന്തുകൊണ്ട്? അവന്റെ ഉള്ളിൽ എല്ലാ ആസുരി സമ്പത്തും ഒളിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം അതാത് സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അതിനനുകൂലമായ വാസനകൾ ഉദ്ബുദ്ധമാകുമ്പോൾ അതെല്ലാം പ്രകടമാകുകയും ചെയ്യും. എന്നാലും ഒരു അധികാരി ഗുരു അങ്ങനെ നിശ്ചയിക്കുന്നു. താരതമ്യേന ഏതാണോ തൽക്കാലം അധികരിച്ചു നിൽക്കുന്നത് അതനുസരിച്ച് ഒരു ഗുരുവിനെ പറയുന്നു. യവൻ ശിഷ്ട ഒരു ഗുരു ശിഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ ശിഷ്ടനാണ്, യോഗ്യനാണ്, ഇവൻ ആധ്യാത്മിക മാർഗത്തിന് പറ്റിയവനാണ്. പക്ഷെ അവന്റെ ആ ദൈവീ സമ്പത്തിനെ ആസുരി സമ്പത്ത് കീഴ്പ്പെടുത്തുന്ന ഒരു സന്ദർഭം വന്നുകൂടാന്നില്ല. വന്നു കഴിഞ്ഞാൽ അവനതിന് യോഗ്യനല്ലാതായി തീരും, അവന് മാർഗഭ്രംശം സംഭവിക്കും. അതെല്ലാം ആരിലും സംഭവിക്കും. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഗുരുക്കന്മാർ. ശ്രീയേശത്തൊരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ആരെ കണ്ടാലും ചോദിക്കും, എന്താ സന്യസിക്കുന്നില്ല? ആരെ കണ്ടു കഴിഞ്ഞാലും ചോദിക്കും. അപ്പൊ ആൾക്കാർക്ക് അതിശയമാണ്, എനിക്ക് ഇതുമായിട്ട് കുലബന്ധം പോലുമില്ല, എന്നാലും എന്നെ കണ്ടപ്പോൾ സ്വാമി ചോദിച്ചാൽ സന്യസിക്കുന്നില്ല. കാണുമ്പോഴെല്ലാം ചോദിക്കും, എന്താ സന്യസിക്കാറായില്ലേ? അപ്പോൾ ഇതുമായിട്ട് യാതൊരു യോഗ്യതയില്ലാത്ത ആളാണെന്ന് ഇവന് തന്നെ അറിയാം. എന്നാലും സ്വാമി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും സന്യസിക്കാം. എന്നെങ്കിലും അവനെ പിടിച്ച് സന്യസിപ്പിക്കുകയും ചെയ്യും. ഇനി അവൻ സന്യസിക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വാമി പോസ്റ്റിൽ കാവ്യ അയച്ചു കൊടുക്കും. രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് എടുത്തെടുക്കാൻ പറയും. ഫോണിൽ കൂടി മന്ത്രം പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേരെ സന്യസിപ്പിച്ച്. അപ്പോൾ ആൾക്കാർ ചോദിച്ച്, മറ്റ് സന്യാസിമാർ സ്വാമി എടുത്ത് ചോദിച്ചു, സ്വാമി ഇതെന്തായി? സ്വാമി അറിവുള്ള ആളാണ്, ജ്ഞാനിയാണ്. സ്വാമി കാണിക്കുന്നത് ഇതുവരെ ആരും ചെയ്തിട്ടുള്ള കാര്യമുണ്ടല്ലോ. സ്വാമി സന്യാസം കൊടുത്ത പലരും അത് കളഞ്ഞിട്ടിപ്പോൾ റോഡേ നടക്കുന്നു. ഋഷിയേശത്തെ തന്നെ മറ്റ് പല പണികളിലും ഏർപ്പെട്ടിരിക്കുന്ന സ്വാമിയുടെ ശിഷ്യന്മാർ, ഇത് തന്നെ ഒരു നാണക്കേടല്ലേ എന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞ്, ആയിക്കോട്ടെ, എന്തായാലും ഞാൻ കൊടുത്ത സന്യാസത്തിന്റെ ഫലം അവന് ഇനി ഏതെങ്കിലും ഒരു ജന്മത്തുണ്ടാവും, ഏതെങ്കിലും ഒരു ജന്മത്ത് അവന് അതിന്റെ ഗുണമുണ്ടാവും. സന്യാസം എടുത്തതിന്റെ ഒരു ഗുണം അവനുണ്ടാവുമല്ലോ എന്നെങ്കിൽ. അതുകൊണ്ട് സന്യാസം ഇരുന്നോട്ടെ. പിന്നെ അവന് ദുർഗുണങ്ങളുണ്ടെങ്കിൽ അവൻ എന്തായാലും അവൻ മോശമായിട്ടേ ജീവിക്കത്തുള്ളൂ. ഞാൻ സന്യാസം കൊടുത്താലും ഇല്ലെങ്കിലും അവനിരിക്കുന്നത് ആസുരി സമ്പത്താണെങ്കിൽ അവൻ നല്ല രീതിയിൽ പോകത്തില്ല. പിന്നെ ഞാൻ സന്യാസം കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അവൻ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് സന്യാസം കൊടുത്ത സ്വാമി അദ്ദേഹമായി. അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാക്കളത് തിരിച്ചറിയുന്നുണ്ട്. ഒരുവന് നീ യോഗ്യനാണ്, ശിഷ്ടനാണെന്നൊക്കെ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവൻ പരമയോഗ്യനെന്നൊന്നുമല്ല, തൽക്കാലം യോഗ്യനാണ്. ഈ നിമിഷം, അടുത്ത നിമിഷം അവൻ യോഗ്യനല്ലാതെയായിട്ടില്ല. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ പ്രവൃത്തികളൊന്നും നമ്മൾ സംശയിക്കാൻ പാടില്ല. കാരണം ഒരാളെ കാണുന്നു, ശിടാ ഇവനാണോ ശിഷ്യൻ, ഇവനെ എങ്ങനെ ശിഷ്യനാക്കി എന്ന് ചിലർ പലരെ കുറിച്ച് സംശയിക്കും. കാരണം ശിഷ്യന്റെ ഗുണങ്ങളൊന്നും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലായാലും കാണിക്കുന്നില്ല. ചിലപ്പോൾ അയാൾക്ക് ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് ഭ്രംശം വന്നിരിക്കുന്നു. അപ്പോൾ സർവജ്ഞനായ ഒരു ഗുരുവിന് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ആൾക്കാർ പുറമേ ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ലെങ്കിലും മനസ്സിൽ ഈ ചോദ്യം ഇട്ട് കറങ്ങിക്കൊണ്ട് നടക്കും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കാമോ? കാരണം ഇതാണ് കാരണം. അങ്ങനെയും പറയുന്നുണ്ട്, ഒരുത്തന്റെ യോഗ്യത തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവന് ഉപദേശം കൊടുക്കും. അവൻ നാളെ ഏത് അസുരനായാലും ശരി, കുഴപ്പമില്ല, ആ നിമിഷം കൊടുത്തേക്കുക. അതുകൊണ്ടാണ് ആതൊരു സന്യാസം എന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്നവർക്ക് സന്യാസം കൊടുക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന സമയം മിക്കവാറും എല്ലാവരും അല്ലെങ്കിലും കുറച്ചുപേരെങ്കിലും പശ്ചാത്തപിക്കും. ഇതുവരെ ജീവിതത്തിൽ നല്ലവനായി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു പോകും ചില സമയത്ത്. അതുവരെ പരമദുഷ്ടനായിരുന്നവനാണെങ്കിലും ആ സമയത്ത് അവൻ സന്യാസത്തിന് അധികാരി എന്നാണ്. എന്നുവെച്ചാൽ സന്യാസ ദീക്ഷയ്ക്ക് അങ്ങനെ കൊടുത്താൽ അവൻ സന്യാസിയാവും. പിന്നെ സന്യാസിയാകാൻ സമയമില്ല, ചാകാൻ പോവുകയാണ്. എന്നാലും അത് പ്രയോജനം ചെയ്യുമെന്നാണ്. ആ സമയത്ത് അവന് കൊടുക്കുന്ന ഉപദേശം, അടുത്ത ജന്മം ഒരുപക്ഷെ അവനും മനുഷ്യജന്മമായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതും അവനൊരു പുണ്യ സംസ്കാരത്തെ ഉണ്ടാക്കി അവന് ഒരു ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ഒരിത് കൊടുക്കും. അതുകൊണ്ട് ഈ ഭാഗം കുറച്ച് വിവാദമുള്ള ഭാഗമാണ് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അർജുനന്റെ മനസ്സിൽ സംശയം ഉണ്ടായെന്ന് ഞാൻ സ്ത്രീ കേട്ടു കഴിഞ്ഞപ്പോൾ അത് ഭഗവാൻ അത് കണ്ടു എന്നാണ്. ഞാൻ ദേവീ സമ്പത്താണോ അതോ ആസുരി സമ്പത്താണോ? എല്ലാ സാധകന്മാരുടെയും മനസ്സിൽ, അതായത് ആത്മാർത്ഥമായിട്ട് ഇതിനെ ഈ മാർഗത്തെ സ്വീകരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഇങ്ങനൊരു സംശയം ഉണ്ടാവും, ഞാൻ ഇതിനൊക്കെ പറ്റിയവനാണോ? ചിലപ്പോൾ തന്റെ മാർഗത്തിന് യോജിക്കാത്ത ചിന്തകളോ പ്രവൃത്തികളോ ഉണ്ടോ, അവന് കുറ്റബോധം ഉണ്ടാവും. ചിലപ്പോൾ അവൻ നല്ല രീതിയിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവനെ കുറിച്ച് മതിപ്പുണ്ടാവും. ഇങ്ങനെ ഒരു ചിന്തയിലൊരു ആന്തോളനം ആത്മാർത്ഥയുള്ള എല്ലാവർക്കും സംഭവിക്കും. പുറമേ അതൊന്നും ഒരാൾ പ്രകടിപ്പിക്കില്ല, അതിന്റെ ആവശ്യമില്ല. സ്വാമി പരമയോഗ്യനാണ്, ഭക്തന്മാരുടെ മുമ്പിൽ ഇത് ഉള്ളിലെ കാര്യമാണ് പറയുന്നത്, രഹസ്യം. ഈ ഇങ്ങനെ ഒരവസ്ഥ അർജുനന് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ മറിച്ച് കരുതുന്നവരുമുണ്ട്, സ്വയം തന്നെ ഞാൻ യോഗ്യനാണ്, എന്നോട് യാതൊരു പ്രശ്നമില്ല എന്ന് ഉള്ള മിഥ്യാധാരണയിൽ അവനെ തന്നെ തിരിച്ചറിയാതെ ജീവിക്കുന്നവരുമുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ഭാഷ്യകാരൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സാധകനെ കുറിച്ചാണ്. കാരണം ഈ ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രകൃതി അതൊരിക്കലും ഏകരൂപത്തിൽ നിൽക്കത്തില്ല. പ്രകൃതി ഉണ്ടെങ്കിൽ അത് നിൽക്കത്തില്ല. എന്തിനത് മഹാത്മാക്കളിൽ പോലും നിൽക്കുന്നില്ല എന്ന് പറയും, പിന്നെയാണോ ഒരു സാധാരണ മനുഷ്യൻ? അവരും പ്രകൃതിയെ പലപ്പോഴും അനുസരിച്ച് പോകുന്നു എന്നാണ് ശങ്കരാചാര്യര് തന്നെ സ്വയം സംബന്ധിച്ച കാര്യം. ഇതെല്ലാം മായയാണ്, മിഥ്യയാണെന്ന് പറഞ്ഞ് ശങ്കരാചാര്യർ പോലും അക്കാര്യത്തെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏത് വിദ്വാനെയും പ്രകൃതി കീഴ്പ്പെടുത്തിക്കളയും. ഞാൻ പ്രകൃതിയെ ജയിച്ചു എന്നുള്ളൊരു ഭാവം ആർക്കും സാധ്യമേ അല്ല എന്നാണ് ശങ്കരാചാര്യർ അവസാനം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിവിടെ അർജുനൻ എന്താണ്, ഭഗവാന്റെ ദിവ്യ ദർശനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഉണ്ടായി, ഭഗവാൻ തന്നെ നീ പരമഭക്തനാണെന്ന് സ്വയം ഭഗവാൻ തന്നെ അംഗീകരിച്ച്, അങ്ങനെയുള്ള അർജുനന്റെ മനസ്സിലും സംശയമുണ്ടായി, ഞാൻ അസുരനാണോ ദേവനാണോ? അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിരിക്കുന്ന ദേവത്വത്തെ അംഗീകരിക്കുന്നതിനുപരിയായി അവനവനിലിരിക്കുന്ന അസുരത്വത്തെ, അസുരഭാവത്തെ അംഗീകരിച്ചെന്നും മുമ്പോട്ട് പോകണം. കാരണം ഈ അസുരഭാവം ഏത് സമയവും അപകടത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി സാധകന്മാരൊരിക്കലും വിപരീത സാഹചര്യങ്ങളിൽ പോകാൻ പാടില്ല. എല്ലായിടത്തും പറയും എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊരിക്കലും മാർഗഭ്രംശം സംഭവിക്കത്തില്ല, എന്നെനിക്ക് യോഗമുണ്ട്, ത്യാഗമുണ്ട്, ജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്, ഇത്തരം ഭാവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും അതിരുകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ചാൽ അവന് വലുതായ പതനം സംഭവിക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു അധികാരിയുടെ ഭാവത്തെ എടുത്ത് കാണിക്കുകയാണ്, നീ താൻ അസുരനാണോ ദേവനാണോ, അങ്ങനെ ഒരു സംശയം. ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ തന്നെ അർജുനന് വന്നു. അപ്പോൾ ഒരു ഗുരുവിന്റെ സന്നിധിയിൽ തന്നെ ശിഷ്യൻ ഇങ്ങനെ ഒരു സംശയം, ഏത് സമയവും നിൽക്കണം, ഞാൻ അസുരനാകുമോ എന്നുള്ള ഒരു സംശയം. ഇത്യവും ആലോചനാരൂപം ആലക്ഷ്യ, ഇത് ഭഗവാൻ കണ്ടു. അർജുനന്റെ ചിന്ത ഭഗവാൻ അവിടെ അർജുനനെ ആശ്വസിപ്പിക്കുകയാണ്. സത്യം പറയുകയല്ല, മാ ശുച ശോകം മാ കാർഷി, നീ ദുഃഖിക്കണ്ട. ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നാനു ശോചന്തി പണ്ഡിതാഹ, ദുഃഖിക്കുന്നവൻ ദേവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അർജുനൻ ദുഃഖിക്കുന്നു, അപ്പം ഭഗവാൻ എന്നെ അറിയാം, ഇവൻ ശരിയായിട്ടില്ല, അവസാനം അർജുനൻ തന്നെ പറയും, എന്താണ്? എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ പറയും, ഒരു സംശയവും, ഇതെല്ലാം ക്ലിയറായി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ, അതുപോലെ തന്നെ അർജുനനും പറയുന്നത്, സത്സംഗം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എല്ലാം ശരിയായി. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് അർജുനൻ കോപിക്കുന്നു, ദുഃഖിക്കുന്നു, വീണ്ടും എല്ലാം പഴയതുപോലെ എല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുനന്റെ നിലയെക്കുറിച്ച് ഭഗവാൻ നല്ലവണ്ണം അറിയാം. ഭഗവാൻ അർജുനൻ ഒരുപാട് പുകഴ്ത്തും. എന്തുകൊണ്ടത് പുകഴ്ത്തുന്നു? കാരണം അർജുനന് ഒരുപാട് ലാഭങ്ങളുണ്ടായി, ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടായി. അത് പുകഴ്ത്തേണ്ട കാര്യമാണ്. ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് ആത്മതത്വങ്ങൾ ശ്രവിക്കുന്നതിനുള്ള അവസരമുണ്ടായി, അതും പുകഴ്ത്തേണ്ട കാര്യമാണ്. ഭഗവാന്റെ വിശ്വരൂപം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കാണാനുള്ള അവസരമുണ്ടായി, അതുമൊക്കെ സ്തുതിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്ന് കരുതി ആന്തരികമായ ആസുരഭാവങ്ങളിൽ നിന്നെല്ലാം മുക്തനായോ? ഇല്ല. അതുകൊണ്ടാണെന്ന് വരുന്നത് വീണ്ടും ശോകം വരുന്നത്, സംശയം വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, സംശയിക്കരുത്, നാശത്തെ ഉണ്ടാകും. സംശയമില്ലാത്തവനോടത് പറയേണ്ട കാര്യമുള്ളൂ? കാര്യമില്ലല്ലോ. സംശയമുള്ളവനോടാണ് പറയുന്നത്. എന്തിനു സംശയിക്കരുതെന്നാ? ഈശ്വര തത്വത്തെ സംശയിക്കരുത്, ആത്മീയ മാർഗത്തിൽ സംശയിക്കരുത്. അതൊക്കെയാണ് സംശയം പാടില്ലെന്ന് പറയും, മറ്റു കാര്യങ്ങളിലല്ല, ലൗകിക കാര്യങ്ങളിലല്ല. അതുകൊണ്ട് അതുപോലെ ഇവിടെ പറയുന്നു, നീ ദുഃഖിക്കണ്ട, ശോകം മാ കാർഷി, സമ്പദം ദൈവീം അഭിജാതോസി എന്നാ പറയുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഒരു ക്ലിയർ സെറ്റ് കൊടുക്കുന്നുണ്ട്, നീ പരമയോഗ്യനാണെന്നൊന്നും പറയുന്നില്ല. അത് പരീക്ഷയ്ക്ക് 100-100 വാങ്ങിയില്ലെങ്കിലും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയും, നീ മിടുക്കനാണ്, ബഹുമിടുക്കനാണ് എന്ന് പറയും. തോറ്റില്ലെങ്കിൽ പറയും, കൊള്ളാം, പക്ഷെ അവൻ അടുത്ത് നീ കുറച്ചുകൂടി മാർക്ക് വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ വളരെ കരുതി കൂട്ടിയുള്ള ഒരു പദപ്രയോഗമാണ് ഭഗവാൻ ഇവിടെ നടത്തുന്നത്. ദേവീം സമ്പദം അഭിജാത അസി, നീ കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കുകയും വേണ്ട, കൂടുതൽ ദുഃഖിക്കുകയും വേണ്ട. അതാണ് എന്റെ താല്പര്യം. ഞാൻ യോഗ്യനാണെന്ന് കരുതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂഢനന്ദിയും അഭിമാനിക്കും. ഗുരുവിന്റെ അംഗീകാരം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? അവനൊന്ന് ഉന്മേഷവത്താക്കാൻ വേണ്ടിയിട്ടാണ്, അവനൊന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആത്മീയ മാർഗത്തിൽ അവനൊന്ന് മുന്നോട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവന് പൂർണ്ണമായ ഒരു അംഗീകാരം കൊടുക്കുന്നതല്ല, നീ ഉത്തമനാണെന്നുള്ള. ഗുരുവിനറിയാം തൽക്കാലം ഇവൻ ആലസ്യത്തിലും നിദ്രയിലും മടിയിലും ഒക്കെയാണ്, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉണർത്തിവിടുന്നു. ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറയുന്നത് കൊണ്ട് അത്രയേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉണർവിനു വേണ്ടി പറയുകയാണ്, നീ അഭിജാതനാണോ? ദൈവീ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നീ അഭിജാതനാണെന്ന് പറഞ്ഞാൽ എന്താണോ? ഭാഷകാരൻ അത് വ്യക്തമാക്കുന്നു, അഭിലക്ഷ്യജാത. തുടക്കത്തിലും നമ്മളിത് ചർച്ച ചെയ്തതാണ്. എന്നുവെച്ചാൽ നീ ശരിയായവനെന്നല്ല അർത്ഥം, നിന്നിലുണ്ട്, ഇനിയും ഉണ്ടാകേണ്ടതും ഉണ്ട്, രണ്ടർത്ഥമുണ്ട്. അതിനെ ലക്ഷ്യമാക്കി അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഇനി ജനിച്ചവനാണെന്നാണ്. അതാണ് എന്റെ പരമമായ താല്പര്യം. അഭിജാതൻ എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അഭിലക്ഷ്യ ജാത, അതിനെ ലക്ഷ്യമാക്കി ജനിച്ചവൻ. ഈ ജന്മത്തിൽ ഇനി നീ പല കാര്യങ്ങളും നേടേണ്ടതുണ്ട്. പക്ഷെ അത് നേടണമെങ്കിലോ ഡെപ്പോസിറ്റ് ഇല്ലാതെ പലിശ കിട്ടത്തില്ല. അപ്പോ നിന്നിൽ കുറെ ഉണ്ട്. അതാണ് ജാത, നീ ജനിച്ചവനാണ്. എന്നുവെച്ചാൽ നീ ദൈവീ സമ്പത്തോടുകൂടി, കുറച്ച് ദൈവീ സമ്പത്തോടുകൂടി നീ ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇനി ദൈവീ സമ്പത്തിനെ ആർജിക്കാൻ കഴിയും. ആശ്രീ സമ്പത്തിനെ കുറിച്ച് പറയുമ്പം പറയും, ആശ്രീ സമ്പത്തോടുകൂടി ജനിച്ചവന് അവൻ അത് കൂടുതൽ നേടും. ദൈവീ സമ്പത്തോടുകൂടി ജനിച്ചവൻ അത് കൂടുതൽ നേടും. അപ്പോൾ ഇനി ഈ ജന്മത്തിൽ നീ ദൈവീ സമ്പത്ത് ഇനി നേടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആന്തരികമായ അർത്ഥം? ഇപ്പൊ നിന്നിൽ ആശ്രീ സമ്പത്ത് ഉണ്ടെന്നാണ്. ആശ്രീ സമ്പത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നീ ദൈവീ സമ്പത്ത് നേടുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ എന്തായിരിക്കും? ആശ്രീ സമ്പത്ത്, ദൈവീ സമ്പത്ത് കൊണ്ട് പൂർണ്ണനായിരിക്കും. പിന്നെ അവനെ നേടേണ്ടതൊന്നുമില്ല. ദൈവീ സമ്പത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരുവന് പിന്നെന്താ ദൈവീ സമ്പത്ത് നേടാനുള്ളത്? അത് നേടുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് ഒരുവന് ദൈവീ സമ്പത്ത് നേടേണ്ടി വരുന്നു? അവനിൽ ബാഹ്യമായും ആന്തരികമായും ആസുര പരിണാമം അവന്റെ ഉള്ളിലിരിക്കുകയാണ്. ആസുര സംസ്കാരം അവന്റെ ഉള്ളിലിരിക്കുകയാണ്. അതവന് പ്രകടമായി അനുഭവപ്പെടുന്നു. അവൻ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രകടമായി അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ളവനാണ് ദൈവീ സമ്പത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നത്. അർജുനന് അതിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അർജുനനും ഈ കാമക്രോധാദി വികാരങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങളും വരും. ആധ്യാത്മിക ചിന്തയുണ്ടാവും. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്നറിയും. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും. ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. അർജുനൻ ചോദിച്ചു. ആദ്യം നമ്മൾ ചർച്ച ചെയ്തു, ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് അതല്ല, അവിടെ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 18 അധ്യായവും. ഇവിടെ ഭഗവാൻ പറയുന്ന, ഇടയ്ക്ക് അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നിരിക്കലും, ഭഗവാൻ പറയുന്ന എല്ലാ മറുപടികളെയും ആദ്യം ആ അവിടെ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണ്. അർജുനൻ പറഞ്ഞു, ഞാൻ നരകത്തിൽ പോകത്തില്ലേ? ഭഗവാൻ പറയുന്നില്ല, നീ ദൈവീ സമ്പത്ത് ആർജിക്കാൻ വേണ്ടി ജനിച്ചവനാണ്, പിന്നെ നരകത്തിൽ പോകേണ്ട കാര്യമില്ല. ഇനി ആർജിക്കാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നിൽ ഇടയ്ക്കിടയ്ക്ക് ആ ദൈവീ സമ്പത്തിനെ കീഴ്പ്പെടുത്തുന്ന ആസുരി സമ്പത്തും പ്രകടമാകും. പക്ഷേ പ്രബലമായ നിന്റെ സംസ്കാരം, അതിന്റെ പിൻബലം കൊണ്ട് നിനക്ക് ദൈവീ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ അതാ വ്യത്യാസം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ അല്ലാത്തവരവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടുപേരിലുണ്ട് ഈ ആസുരി സമ്പത്ത്. പക്ഷേ ഒരു സാധകൻ ദൈവീ സമ്പത്തോടുകൂടി ജനിച്ചവനാണ്. അതുകൊണ്ടാണ് അവന് ജിജ്ഞാസ ഉണ്ടാകുന്നതും ആത്മീയ വാസന ഉണ്ടാകുന്നതും അവൻ ആത്മീയ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ തുടർന്ന് സഞ്ചരിക്കുന്നതും. അതിന്റെ അടയാളമാണ് അവനിൽ ദൈവീ സമ്പത്തുണ്ട്. പക്ഷെ അവൻ അപൂർണനാണ്. അവനിൽ മാർഗഭ്രംശങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ അവൻ മുന്നോട്ട് പോകുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നു. അപ്പോ അവന് ദൈവീ സമ്പത്ത് ഉള്ളതുകൊണ്ട് അവന് ദൈവീ സമ്പത്ത് ആർജിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ ജന്മത്ത് കഴിഞ്ഞില്ലെങ്കിലും വരും ജന്മത്തിനെങ്കിലും കഴിയും. അത്രേ ഇവിടെ ഇത്രയും യോഗ്യനായ അർജുനനോടും ഭഗവാൻ പറയുന്നു, എന്താണ്, നീ ആ ദൈവീ സമ്പത്തിനെ ലക്ഷ്യമാക്കി ജനിച്ചവനാണ്. അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിനക്ക് ഉപദേശിക്കുന്നു. ഇനി മറ്റൊരു അർജുനനുണ്ട്. അർജുനനെ കുറിച്ച് ഗീതയുടെ ചില വ്യാഖ്യാതാക്കളൊക്കെ പറയും. ഇവിടെ സാധന ചതുഷ്ടയ സമ്പന്നനായ ഉത്തമാധികാരിക്ക് ഉപദേശിക്കുകയാണ്. മധുസൂദന സരസ്വതി പോലെയുള്ള ആൾക്കാർ പറയും അത് ശരിയാണ്. എന്തുകൊണ്ട്? ഭഗവാന്റെ ഉപദേശം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു വാചകം തീരുമ്പം തന്നെ പല ആചാര്യന്മാരും പറയും ഗീതയുടെ സാരത്തെ ഇവിടെ ഉപദേശിച്ച് കഴിഞ്ഞു, ഇനിയൊന്ന് ഉപദേശിക്കാനാണ്. അതിങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് വന്ന് ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും പറയും ഗീത ഉപദേശം കഴിഞ്ഞു. പ്രധാന 15 അധ്യായത്തിൽ തന്നെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭാഷ്യകാരം പറഞ്ഞു. രാമാനുജനും മറ്റും പറയും സാരഭൂതമായും ഉപദേശ, എല്ലാ ഉപദേശങ്ങളുടെയും സാരഭൂതമായിരിക്കുന്ന ഉപദേശമുള്ളതാ ഇപ്പൊ പറഞ്ഞത്, ഇനി ഇരി കൂടുതലൊന്നും വേണ്ട. ഇത് മാധവനും ശ്രീവല്ലഭനും എല്ലാവരും ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാ പിന്നെ ഇനി എന്തിനാ വീണ്ടും ഉപദേശിക്കുന്നു. ആദ്യത്തെ ഒരു വാചകത്തിൽ തന്നെ ഉപദേശം തീർന്നെങ്കിൽ പിന്നെ എന്തിനാ ഉപദേശിക്കുന്നു? വീണ്ടും ചെറുവിത ചെറുവണം പോലെ ഇത് ആവർത്തിച്ച് നമ്മളിങ്ങനെ ബോറടിപ്പിക്കുന്ന എന്തിന് 2-3 കൊല്ലമായിട്ട്? അതിന് ആചാര്യന്മാർ തന്നെ സമാധാനം പറയുന്നു. എന്താണ് ഈ പറഞ്ഞല്ലോ, ഉത്തമ അധികാരി ആയ അധികാരിയും ഭഗവാൻ കാണുന്നുണ്ട്. അവനാദ്യത്തെ ആ ഒരു വാക്യം മതി. അവനെ സംബന്ധിച്ചിടത്തോളം അവിടം കൊണ്ട് ഗീത മടക്കി വയ്ക്കാം, പിന്നെ അവന് ഉപദേശത്തിന്റെ ആവശ്യമില്ല. അവൻ രംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അല്ലാത്തവന് 18 അധ്യായവും പോരാതെ അനുഗീതയും എല്ലാം വേണം. അതുകൊണ്ടും തീരത്തില്ല. ഇത് കഴിഞ്ഞിട്ടും അരകത്തിൽ പോകുന്നവരുമുണ്ട്. അത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ജഗദ്ഗുരുവായ ഭഗവാന്റെ ഉപദേശം എല്ലാവരും കാണും. അപ്പൊ ഗീതയിൽ ഒരു അധികാരിയല്ല, ഒരു അർജുനനല്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നു. അങ്ങനെ അവിടെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ പറഞ്ഞു, ഇത് രണ്ടും കൂടെ എങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? പല അധികാരികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഉത്തമനായ അധികാരിക്ക് ആദ്യത്തെ ഒരു ഉപദേശം മതി. അവിടെ കൊണ്ട് ഉപദേശം അവിടെ തീർന്നു കഴിഞ്ഞു. അയാൾ പിന്നെ ശിഷ്യന്റെ സ്ഥാനത്ത് നിന്ന് അയാൾ മാറിക്കഴിഞ്ഞു. ഇത് അനുപരതമാണ്. ഭാഷ്യകാരൻ പറയുന്ന പോലെ ഇതിങ്ങനെ അവസാനിക്കാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഇതെന്നാ അവസാനിക്കുന്നു? ഒരിക്കലും അവസാനിക്കത്തില്ല. പരമ്പര ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഉപദേശവും ഇത് അനന്തമായി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു അധികാരിയെ കുറിച്ച് പറയുന്നു. ഇവിടുത്തെ അധികാരി ഇതാണ്. അവൻ ഇനിയും ദൈവീ സമ്പത്ത് ആർജിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അർജുനനോടാണ് ഭഗവാൻ പറയുന്നത്, നീ അതിന് വേണ്ടി ജനിച്ചവനാണ്. അതുകൊണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ചിന്തിച്ച് മനസ്സിൽ വൈരുദ്ധ്യം ഉണ്ടാക്കി പറഞ്ഞ ആളുടെ വിവരക്കേടാണെന്ന് സമാധാനിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് വ്യക്തമായി ഭാഷ്യകാരനടുത്ത് പറയുന്നത്. ഞാൻ വ്യാഖ്യാനിച്ച് വിസ്തരിച്ച് പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയെന്നും ധരിച്ചുള്ളത്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ആ ശ്ലോകത്തിന് വേറെ വ്യാഖ്യാതാക്കളൊന്നും പറയാത്ത കാര്യം എങ്ങനെയാ സ്വാമി പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു പ്രശ്നം. ചോദിക്കുന്ന ആളുടെ ഭാവം എല്ലാ വ്യാഖ്യാനവും ഇയാൾ പഠിച്ചതെന്നാണ്. എല്ലാ വ്യാഖ്യാനവും ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഒരു വ്യാഖ്യാതാവും പറയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എല്ലാ വ്യാഖ്യാനവും കണ്ടിരിക്കും, കണ്ടിട്ടില്ല. രണ്ടാമത്, ഇയാൾ വായിച്ച വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാത്തത് എന്റെ കുറ്റമാണ്. ഞാനെന്ത് പഠിച്ചു? അത് എന്റെ കുറ്റമാകുന്ന എങ്ങനെ? ചിലർ ചോദിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഏത് രീതിയിലായാലും ഞാൻ നിരപരാധിയാണ്. ഒന്ന്, ഈ എല്ലാ വ്യാഖ്യാനങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം വ്യാഖ്യാനിച്ച് തീരാൻ കഴിയുമെന്നും തോന്നുന്നുണ്ട്. ഇതെല്ലാം വ്യാഖ്യാനങ്ങളും പഠിച്ചതിന് ശേഷം ഗീത മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന കാര്യമുണ്ട്. അതിനൊരു മനുഷ്യായുസൊന്നും പോരാ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുക. നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? ഗുരുകൃപ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയുക. അതീ കവിഞ്ഞതിൽ ഇതിനെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല, ആർക്കുമില്ല പറയാൻ. ഈ പറയുന്ന കാര്യം ഭാഷ്യകാരൻ തന്നെ ഇവിടെ പറയുന്ന എന്താണ്? ഭാവി കല്യാണ തോമസി, ഭാവിയിൽ നീ നന്നാവുന്നവനാണ് എന്നാണ് എന്റെ ശരിക്കുള്ള മലയാളം. ഗുരു ശിഷ്യനോട് പറയുന്നു, നീ നാളെ നന്നാവും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇന്നെന്താ അവന്റെ അവസ്ഥ? എന്നുവെച്ചാൽ ഗുരുവിനൊരു പ്രതീക്ഷയുണ്ട്, അത്രയുണ്ട്. ഇവൻ ശരിപ്പെടും, അത്രയേ ഉള്ളൂ. ശരിപ്പെട്ടില്ലെന്നും വരാം. കാരണം ഇതെല്ലാം ഉപദേശിച്ചതിന് ശേഷം അർജുനൻ പറഞ്ഞ എല്ലാം എന്റെ സംശയമൊക്കെ തീർന്നെന്ന് പറഞ്ഞതിന് ശേഷം അവസാനം അർജുനനെ ഭഗവാൻ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു മൂർഖനായി പോയല്ലോ, ഞാൻ എത്ര മണിക്കൂറാണ് നിനക്ക് വേണ്ടി പണിയെടുത്ത്, ഒരു പ്രയോജനമില്ലാതായി പോയല്ലോ. ഈ സമയം രണ്ട് വാഴ നട്ടിരുന്നെങ്കിൽ എന്ന് ഭഗവാൻ പറയുന്ന സന്ദർഭമുണ്ട്. അനുഗീതയുടെ തുടക്കം വായിച്ചു നോക്കി, ഇത്രയൊക്കെ കാര്യമായി ഉപദേശിച്ച് വിശ്വരൂപ ദർശനമൊക്കെ കൊടുത്തതിന് ശേഷം, അല്ല വിശ്വരൂപ ദർശനത്തിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ട്, കാരണം അത് ദുര്യോധനും കണ്ടതാ. എന്നിട്ടെന്താ അവസാനം? അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വരൂപം ഭഗവാൻ എനിക്ക് വിശ്വരൂപം കാണിച്ചു തന്നു, അതുകൊണ്ട് യോഗ്യനെന്നും ആർക്കും പറയാനും ഒക്കത്തില്ല. അത് പരമദുഷ്ടനും കാണിച്ചു കൊടുക്കും, അത് പറഞ്ഞിട്ടും കാര്യമില്ല. അതും നമ്മുടെ മനസ്സിലിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പൊ പറയുന്നത് അഭിജാതോസി. ശങ്കരാചാര്യർ സംസ്കൃതം പഠിച്ചാണ്, അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വരത്തില്ല. എന്നുവെച്ചാൽ നമ്മളെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട്, ഇത് വ്യാഖ്യാനിച്ച പലരെക്കാളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ഭാവി കല്യാണ തുമസി, നീ നാളെ നന്നാകുന്നവനാണ്, എന്നിട്ട് തൽക്കാലം ദുഃഖിക്കേണ്ട. ഇപ്പൊ എന്താ ദുഃഖിക്കുന്നത്? എല്ലാവരും ദുഃഖിക്കുന്ന എന്തുകൊണ്ടാ? ശരിയാവുന്നില്ലല്ലോ, ഞാൻ വേണ്ട പണിയെടുത്തിട്ടും ഒന്നും കാര്യം ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നത്. അർജുനനും അങ്ങനെ ഒരു ദുഃഖമാണ്. അത് അർജുനൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഭഗവാൻ തന്നെ പറഞ്ഞു, മാശുജ നീ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മോനെ നാളെ ശരിയാവും. അപ്പോ ഇത് ഭാഷകാരൻ പറയുന്നത് ഭഗവാന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അർജുനനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം. അർജുനന്റെ സ്ഥാനത്താണ് നമ്മളെല്ലാവരും. എല്ലാവരോടും പറയുകയാണ് ഭഗവാൻ, തൽക്കാലം കരയേണ്ട, പിന്നീട് ശരിയാവും. അപ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കുക, പിന്നീട് ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലും മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ മാധ്വാചാര്യർ പറയുന്നത്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഒരു ഭക്തനോട് ഭഗവാൻ ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? ഗുരു പറയുമല്ലോ നീ ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രതിജ്ഞയുടെ ഉണ്ട്. എന്താണ്? നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു പ്രതിജ്ഞ ഉണ്ട്. സമാധാനപ്പെട്ട് ശരിയാക്കി തരാം. കാരണം ഇവന് ഒരു വിശ്വാസമില്ല ശരിയാകും. ഇതുവരെയുള്ള ലക്ഷണം കണ്ടിട്ട് രക്ഷപ്പെടുന്ന ഒരു പോളും കാണുന്നില്ല. അവനെ അറിയാവും, പിന്നെ ഗുരുവിനും അറിയാം. നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഇത് പിടികിട്ടിയ കാര്യമല്ല. അവരു മുമ്പിലെ ആള് വലിയ ദിവ്യനും സ്വാമിയൊക്കെയാണ്, പക്ഷെ രണ്ടു കൂട്ടർക്കേ അറിയാവും. അപ്പോ ദുഃഖം വരുമല്ലോ, ഞാൻ ഇത്രയും വലിയ സ്വാമിയൊക്കെ ആയിട്ടും എന്റെ അവസ്ഥ ഇതാണല്ലോ, ജനം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച്. അപ്പോ മധ്വാചാര്യർ പറയണം, ഭഗവാൻ അവിടെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്, ഉറപ്പിച്ച്. എന്താണ്? നിന്നെ ഞാൻ ശരിപ്പെടുത്താം, നീ വിചാരിച്ച ശരിയാകത്തില്ല, നിന്റെ സ്വന്തം അനുഭവത്തിൽ ശരിയാകുന്ന ലക്ഷണമില്ല, എന്നാലും ഞാൻ നിന്നെ ശരിപ്പെടുത്താം, സഹായിക്കാം. അതൊരു പ്രതിജ്ഞ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അർജുനന്റെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി തന്നെക്കുറിച്ച് തന്നെയുള്ള സംശയങ്ങൾ, ആ സംശയങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെക്കുറിച്ചുള്ള സംശയം നീലകണ്ഠാചാര്യർ പറയുന്നതാണ്. അർജുനൊരു സംശയം ഇവിടെ വെച്ച് തോന്നി, ഇതിവിടെ വെച്ചങ്ങ് നിർത്തിയാലെന്തോ, താൻ ഈ പണിക്ക് പറ്റിയവനാണോ, മറ്റെന്തെങ്കിലും പണി നോക്കിയാലോ, ഇതെല്ലാവർക്കും തോന്നുന്നതാണ്. ഈ പണിക്ക് താൻ പറ്റിയവനാണോ? അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, കുഴപ്പമില്ല, ശരിയാകും, പേടിക്കണ്ട. അർജുനന്റെ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്, തന്റെ അധികാരിത്വത്തെക്കുറിച്ചുള്ള സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്ന ഒന്നാണ്. കാരണം ഈ ഭാഗത്തല്പം സംശയം ഉണ്ടാകാം എല്ലാവർക്കും. അർജുനനെ ഈ അഭിജാതനെന്ന് പറഞ്ഞ എന്താ കാര്യം? നമ്മുടെ പുരാണ പുരുഷനും ഭഗവാൻ പറയുന്നതുമായിട്ടൊന്ന് യോജിക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ ആചാര്യന്മാരെല്ലാം ചിന്തിച്ചിട്ടുണ്ട്, അവരതിനെല്ലാം സമാധാനവും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ ശ്രീമത മാ ശുച സമ്പദം ദേവീ അഭിജാതോസി പാണ്ഡവ. ഇനി അടുത്ത് ആസുരി സമ്പത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറയുക. ദൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു. ദൗ ഭൂതേതി ദൗ ദ്വിസംഖ്യാകോ ഭൂതസർഗോ ഭൂതാനാം മനുഷ്യാണാം സർഗോ സൃഷ്ടി ഭൂതസർഗോ ദൗ ദ്വിസംഖ്യാകോ ഭൂതസർഗോ. സൃഷ്ടി രണ്ടു തരത്തിലുണ്ട്. ഭൂതാനാം, ഇവിടെ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നു, മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. സർവ്വപ്രാണികളെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ഇപ്പം ഭഗവാൻ അർജുനോടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു ഭൂതാനാം മനുഷ്യാണ സർഗോ സൃഷ്ടി ഭൂതസർഗോ. അപ്പൊ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലോ, ഇത് ജന്മനാൽ തന്നെയുണ്ട് ഈ ആസുരി സമ്പത്തും ദൈവീ സമ്പത്തും. അതുകൊണ്ട് ഭഗവാൻ സൃഷ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങും. ആ ജന്മത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ പലതുമാകുന്നു, ലൗകികനാകുന്നു, ആത്മീയനാകുന്നു. ഇതെല്ലാം ആ ജന്മത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. സൃജ്യതേതി സർഗോ സൃഷ്ടിക്കപ്പെടുന്നത് ഭൂതാന്യവ സൃജ്യമാനാനി ദൈവ ആസുര സമ്പദ്യുക്താനി. ദൈവ ആസുര രണ്ട് സമ്പത്തോടുകൂടി. സമ്പത്തെന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സംസ്കാരത്തെയാണ് ഇവിടെ സമ്പത്തെന്ന് പറയുന്നത്. കാരണം നമ്മൾ സമ്പത്തെന്ന് പറയുന്ന സാധാരണ എന്തിനാണ്? നമ്മൾ ആർജിക്കുന്നതിനാണ് സമ്പത്തെന്ന് പറഞ്ഞത്. സമ്പദ്യതേ പദ്ധതി ഗത്യർത്ഥമാണ്, എന്നുവെച്ചാൽ ഇവിടെ നേടുക എന്നുള്ള അർത്ഥമാണ്. ഗത്യർത്ഥാനം നാനാർത്ഥത്വം അങ്ങനെയും പറയും വൈയാകരണന്മാർ. ഗത്യർത്ഥത്തിലുള്ള ധാതുക്കൾക്കെല്ലാം നാനാർത്ഥങ്ങൾ ഏതർത്ഥത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ട് ഭാഷയിൽ ഗത്യർത്ഥത്തിലുള്ള ധാതുക്കൾ പല പല അർത്ഥത്തിൽ ഉപയോഗിക്കും, അതുമായിട്ടൊരു ബന്ധമില്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇപ്പൊ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ആർജിക്കുക, അതുകൊണ്ടാണ് സമ്പത്ത്. നമ്മൾ സമ്പാദിക്കുക എന്ന് പറഞ്ഞു, സമ്പാദിച്ചാണ് സമ്പത്ത്. ഒരു ജീവൻ സമ്പാദിക്കുന്ന എന്താ? ഭൗതികമായി ലൗകികമായി സമ്പാദിക്കുന്നതെല്ലാം നമുക്കറിയാം. സമ്പാദ്യം അല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. പണം സമ്പാദിച്ചാൽ അത് പോകുന്നു, യശസ് സമ്പാദിച്ചാൽ അത് നഷ്ടപ്പെടുന്നു. പക്ഷെ ഒരിക്കലും ജീവൻ ജീവത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവന് നഷ്ടപ്പെടാത്തത് ഒന്നേ ഉള്ളൂ, അവന്റെ സംസ്കാരം. അതുകൊണ്ടാണ് അതിനെ സമ്പത്ത് എന്ന് വിളിക്കുന്നത്. ആ സമ്പത്ത് എന്നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ദൈവി ആസുരി രണ്ടു തരത്തിലുണ്ട്, രണ്ടു തരത്തിലുള്ള സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് ജനനമുള്ളതാണ്. സൃജ്യമാനാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആര് സൃഷ്ടിക്കുന്നു? അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മത്ത പ്രവർത്തത? മയാധ്യക്ഷീണ പ്രകൃതി സൂര്യദേശ ചരാചരം. സൃഷ്ടിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെ. അതിന്റെ കർത്തൃത്വമൊന്നും വേറെ ആർക്കും കൊടുത്തിട്ടില്ല, ഭഗവാൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. മത്ത സർവം പ്രവർത്തത, എന്നിൽ നിന്നാണ് സർവവും സർവസൃഷ്ടിയും സംഭവിക്കുന്നത്. അപ്പൊ ഈശ്വരൻ തന്നെ രണ്ടു തരത്തിലുള്ള അവരെ സൃഷ്ടിച്ചിരിക്കുകയാണ്, ദൈവീ സമ്പത്തോടുകൂടിയവരെയും ആസുരീ സമ്പത്തോടുകൂടിയവരെയും. അപ്പോൾ ഈശ്വരനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ പിന്നെ ജീവൻ നിസ്സഹായനാണല്ലോ? അല്ല, അതുകൊണ്ട് പറയും എന്താണ് പ്രാണികർമ്മവശാ, അതാത് ജീവന്മാർ ആർജിക്കുന്ന അവനവന്റെ സംസ്കാരം അനുസരിച്ച്. അവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ സംസ്കാരം, ഇവിടെ സമ്പത്തെന്ന് പറഞ്ഞാൽ സംസ്കാരം. ആ സംസ്കാരത്തിനനുസരിച്ച് രണ്ട് സൃഷ്ടി ഇവിടെ നടത്തിയിരിക്കുന്നതാണ്, ദൈവി സൃഷ്ടിയും ആസുരി സൃഷ്ടിയും. ദ്വയാഹ പ്രാജാപത്യാഹ ദേവാശ്ച അസുരാശ്ച ബൃഹദാരണ്യശ്രുതി. രണ്ട് തരത്തിലൂടെ പ്രാജാപത്യന്മാരുണ്ട്, പ്രജാപതികളിൽ നിന്നും ഉണ്ടായവർ. പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ആ സൃഷ്ടാവിൽ നിന്നുണ്ടായവരെല്ലാം പ്രജാപത്യന്മാരാണ്. സൃഷ്ടി മുഖ്യമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, അവരുപദേശത്തിന് അർഹരായതുകൊണ്ട്. ആ സൃഷ്ടി രണ്ട് തരത്തിലുണ്ട്, അസുര സംസ്കാരത്തോടും ദേവസംസ്കാരത്തോടും കൂടി ഇവര് ലോകീ അസ്മിൻ സംസാരേ ഈ ജനന മരണ പ്രവാഹത്തിൽ. സർവേഷാം ദ്വൈവിധ്യ ഉപത്തേ, ഇത് ഈ ജീവന്മാരെ തന്നെ രണ്ടായി തിരിക്കാം പ്രാധാന്യമനുസരിച്ച്, അല്ല ഇനി ഒരു ജീവനെ തന്നെ രണ്ടായിട്ട് പറയാം, ഒരുവനെ തന്നെ ഇത് രണ്ടുമുണ്ട്, രണ്ട് രീതിയിലും എടുക്കാം. ഭൂതവും എന്താണത്? ഭൂതസർഗു ഈ പ്രാണിസൃഷ്ടി തിച്ചേത് പ്രകൃതു ഏവ ദൈവ ആസുര. അപ്പൊ ദൈവം എന്നും ആസുരനെന്നും പറയുന്നത് ജന്മനാൽ തന്നെ പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്വഭാവം. സ്വഭാവം എന്ന് വെച്ചാൽ സഹജമായിട്ടുള്ളത്. സഹജമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജന്മനാലുള്ളത്, ഒരിക്കലും വിട്ടുമാറാത്ത. ഒരിക്കലും വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ അവൻ ജീവനായിരിക്കുന്നിടത്തോളം കാലം വിട്ടുമാറാത്ത. അതുകൊണ്ട് പറയുന്നു പ്രകൃതു ഏവ ദൈവ ആസുര ഏവച്ച, ജന്മനാൽ തന്നെ ദൈവവും അസുരനുമുണ്ട്, ദേവനുമുണ്ട് അസുരനുമുണ്ട്. ഉക്തിവരേവ പുനരനുവാദേ പ്രയോജനമാ എന്നും പറഞ്ഞ കാര്യമാണല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ വീണ്ടും പറയുന്നത്? പറഞ്ഞതിനെ വീണ്ടും പറയുന്നതിനാണ് അനുവാദം എന്ന് പറയുന്നത്, സമ്മതം എന്നുള്ള അർത്ഥത്തിലല്ല. അഭയം സത്വ സംശുദ്ധി ഇത്യാദിന വിസ്തരശ വിസ്തര പ്രകാരേ ഹി പ്രോക്ത കഥ. അഭയം സത്വ സംശുദ്ധി തുടങ്ങിയ ഭാഗങ്ങളിൽ വളരെ വിസ്തരിച്ച് ഞാനത് പറഞ്ഞു. എന്നത്തോ ആസുര വിസ്തരശ, ആസുര അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞില്ല. അതഹ തത് പരിവർജനാർത്ഥം, ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ദൈവീ സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റതുകൂടി പറഞ്ഞാലേ ഒരുവന് മനസ്സിലാക്കാൻ പറ്റും താൻ ഏതാണ്. ദൈവീ സമ്പത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും താൻ അതാണെന്ന് വിചാരിക്കും. കാരണം തന്നെക്കുറിച്ച് തന്നെക്കുറിച്ച് എല്ലാവർക്കും മതിപ്പാണല്ലോ. അതുകൊണ്ട് ആ ആസുരഭാവങ്ങളെ കുറിച്ചുകൂടി പറയുന്നു. മനസ്സിലാക്കിയിട്ട് അതിനെ നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു പരിവർജനായ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തത് പരിവർജനാർത്ഥം, ആ പോരായ്മയെ പരിഹരിക്കുന്നതിന് വേണ്ടി ആസുരം അത് പറയാൻ പോവുകയാണ്. വാർത്ത മേ മമ വചനാ ഉച്യമാനം വിസ്തരശ്രണു അവധാരയ, ഞാനിനി പറയാൻ പോവുകയാണ് അതിനെ വിസ്തരിച്ച് കേൾക്കുക. അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ആമുഖമായി പറഞ്ഞാണ് ദോ ഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത അസുരം പാർത്ഥമേ ശൃണു പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ നൗജംചാചാരോ നത്യം തേഷു വിദ്യത്തെ ആധ്യായ പരിസമാപ്തേ ആസുരീ സമ്പദ് പ്രാണിവിശേഷണത്വേന പ്രദർശ്യതേ പ്രത്യക്ഷീകരണേന ച ശക്യതേ അസ്യാഹ പരിവർത്തനം കർത്തും ഇതി. ആധ്യായ പരിസമാപ്തേ, ഈ അധ്യായത്തിന്റെ അവസാനം വരെ ആസുരീ സമ്പദ്, ഈ ആസുരീ സമ്പത്ത് പ്രാണിവിശേഷണത്വേന ഓരോ ജീവന്മാരുടെയും പ്രത്യേകതകളായി അവരുടെ സ്വഭാവവിശേഷമായി പ്രദർശ്യത ഭഗവാൻ അത് പ്രദർശിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തിന്? നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം, പ്രത്യക്ഷീകരണേന ച ശക്യത അസ്യാഹ പരിവർജനം കർത്തും. ഇത് സ്വാമി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അസ്യാഹ പരിവർജനം കർത്തും, ഇതിനെ പരിവർജനം ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ ഈ സ്വാമി സ്വാമി എന്ന് പറഞ്ഞത് ഇപ്പോൾ വലിയൊരു കംപ്ലൈന്റിന് വഴിയായിരിക്കുകയാണ്. ഈ പ്രസംഗത്തിന്റെ നമ്മുടെ ഈ ചർച്ചകളുടെ ഒരു കേട്ടു, ഒരു സ്വാമി കേട്ടു, എനിക്ക് പരിചയമുള്ള ഒരു സ്വാമി കേട്ടിട്ട് എന്നോട് പറഞ്ഞു, സ്വാമിയെ ഈ സ്വാമി വർഗത്തിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കും. കാരണം സ്വാമി ഉദാഹരണം പറയുന്നത് സ്വാമി സ്വാമി എന്ന് പറഞ്ഞാൽ പറയുന്നത് വേറെ. ഈ നാട്ടിലെ ലൗകികന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് ഇത് പറഞ്ഞൂടേ, എന്തിനാ സ്വാമി സ്വാമി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് സ്വാമിയാണ്. കാരണം ഒന്ന് എന്നെ തന്നെ, ഒന്നാമത്തെ സ്വാമി എനിക്ക് പരിചയമുള്ള സ്വാമി എന്നെ തന്നെയാണ്. അപ്പം ഞാൻ ഈ സ്വാമി സ്വാമി എന്ന് പറയുന്നത് എന്നെയാണ്, വേറെ ഒരു സ്വാമിയല്ല. സമാധാനപ്പെടാമോ? പോരാ, വേറൊരാളെയും പറയുന്നില്ല. പിന്നെ ഞാനിത് പറയുന്ന ഒരു ആശ്രമത്തിലാണ്, അവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ സ്വാമിമാരാണ്. അപ്പൊ എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നതൊക്കെ സ്വാമിമാരെ, മുമ്പിൽ ഇരിക്കുന്ന സ്വാമിമാര്. അവിടെ ലൗകികന്മാരെ ആരും കാണുന്നില്ല, ഗ്രഹസ്ഥന്മാരെ കാണുന്നില്ല. പിന്നെ ഞാൻ സ്വാമി സ്വാമി എന്നല്ല, ഇത് ആരെടുത്താ പറയുന്നു എന്ന് സമാധാനം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ സ്വാമി സ്വാമി എന്ന് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, മനഃപൂർവ്വം പറയുന്നത് അല്ല. അത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇനി മറ്റാരും അങ്ങനെ ധരിക്കരുത്, സ്വാമി സ്വാമി എന്ന് പറയുന്നത് ഇനി എന്നെ കുറിച്ചാണോ ഈ സ്വാമി പറയുന്നതൊക്കെ എന്നിവിടെ ഇരിക്കുന്ന ഒരു സ്വാമിമാരും ധരിക്കരുത്, എന്നെ കുറിച്ചാണ് പറയുന്നത്. അതിന് വരുന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. വേറെ ഒരാളെ ഞാൻ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആരും മനസ്സിൽ കണ്ടുകൊണ്ടല്ല പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ ധരിക്കരുത്. അത് ഇനിയും അങ്ങനെ ഞാൻ പറയൂ, പറഞ്ഞു പോകും, ശീലമായിപ്പോയി. കാരണം ജീവിതത്തിൽ നല്ലൊരു ഭാഗവും ഞാൻ ബന്ധപ്പെട്ട സ്വാമിമാരുമായിട്ടാണ്. അപ്പം പിന്നെ സ്വാമി എന്നല്ലാതെ ആരും പറയാന, ജീവിച്ചത് ആശ്രമത്തിൽ പരിചയപ്പെട്ട സ്വാമിമാരെ. ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പുറമെ പോയി ഇത് പറയാത്തത്. ഇവിടെ പബ്ലിക്കായിട്ട് ഈ ക്ലാസ്സൊന്നും എടുക്കാത്തതുകൊണ്ടാണ്. അവിടെ ചെന്ന് സ്വാമി സ്വാമി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വാമിമാരെയൊക്കെ കല്ലെറിയും. അപ്പം ഞാനായിട്ടാണ് ഒരു നിമിത്തമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അടച്ച് മുടിയ മുറിക്കാത്തിരുന്ന് സ്വാമിമാര് മാത്രം കേക്ക പറയും. പുറത്ത് പറയാൻ പറ്റത്തില്ല, ഇതെനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഇത് പുറത്ത് പറഞ്ഞിട്ടുമില്ല. ആശ്രമത്തിന്റെ അകത്ത് അല്ലാതെ ഒരു സ്ഥലത്തും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ ആരും ബഹിഷ്കരിക്കരുത്. പ്രത്യക്ഷീകരണേന ഇത് അവനവന് പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി, സ്വയം പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടിയിട്ടെന്നാണ്. കാരണം നമ്മുടെ ആചാര്യന്മാരെല്ലാം, വലിയ വലിയ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയ ആചാര്യന്മാരെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണോ, അവരാരും ലോകസംഗ്രഹം ലോകനന്മ അവിടെയൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അവരാരും സത്സംഗം നടത്തിയത് പ്രധാനമായിട്ടും ലോകത്തെ നന്നാക്കാനല്ല, മനുഷ്യരെ ബോധവൽക്കരിക്കാനല്ല. പിന്നെ എന്തിനാ, മമ ബോധവിശുദ്ധയെ, എന്റെ ബോധം വിശുദ്ധമാകട്ടെ എന്നുള്ള എല്ലാ ആചാര്യന്മാരും പറയുന്ന ഇതാണ്. നമ്മൾ സത്സംഗം നടന്നു വിചാരിക്കും മറ്റുള്ളവർ നന്നാക്കട്ടെ. എന്തിനു നിസാരം ഉത്സവ പറമ്പിൽ നിന്നുകൊണ്ട് ഭജതീതി ഭക്തി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്? ഞാനും എന്റെ ആദ്യകാലത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും ഇതൊക്കെ കേട്ട് പഠിച്ചത്. എല്ലാവരും കരുതുന്നത് എന്താണ്? ഇതുകൊണ്ട് മറ്റുള്ളവർ നന്നാവട്ടെ എന്നാണ്. അവനവന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഇതെന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. സത്സംഗത്തിന്റെ പരമമായ താല്പര്യം അതാണ്, സ്വയം നന്നാവട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും ബോധവൽക്കരിക്കാനോ ആരെയെങ്കിലും നന്നാക്കാനോ ഒന്നുമല്ല. ഇത് കേവലം ആത്മവിമർശനത്തിന് വേണ്ടിയുള്ളതാണ്, സ്വയം അവനവന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റാരെയും ഉദ്ദേശിച്ച് ഒന്നും പറയേണ്ട ആവശ്യപ്പെടെ ഇല്ല. നമ്മൾ ശ്രവിക്കുന്നതും പറഞ്ഞല്ലോ അവനവന്റെ വിമർശനത്തിന് വേണ്ടിയിട്ടാണ്, സ്വവിമർശനത്തിന് വേണ്ടിയിട്ട്. അതിനത് ഉപകാരപ്പെട്ടാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്താണ്? പലരും പറയുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇതൊന്ന് പഠിപ്പിക്കണം. എന്റെ അടുത്ത് പലരും വരാറുണ്ട്, ബ്രഹ്മസൂത്രം പഠിക്കണം, സാങ്കേശാസ്ത്രം പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം, വ്യാകരണം പഠിക്കണം, തർക്കം പഠിക്കണം. ഒത്തിരി പേര് വരാറുണ്ട്. ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ആരെയും. ഞാൻ പറയും, നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കുക, എനിക്ക് സമയമില്ല. കാരണം എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? പഠിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവ സ്വയം നശിച്ചാൽ പോരാ, മറ്റുള്ളവരെയും നശിപ്പിക്കും. ഈ എല്ലാ പാവവും എന്റെ തലയിലും വരണം. പണ്ടൊരു ഒരു സജ്ജന, ഒരു നല്ല മനുഷ്യൻ, ഒരു സാധു ഒരുത്തം വന്നപ്പോൾ അവന് കുറച്ച് പൈസ കൊടുത്ത് ജീവിക്കാമെന്ന് കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അവൻ ഇതുകൊണ്ടൊരു കത്തി വാങ്ങി. കത്തി വാങ്ങിയിട്ട് അവൻ മാടിനെ വെട്ടി, കന്നുകാലികളെ വെട്ടി, ഇറച്ചി കച്ചവടം നടത്തി. അവസാനം ഈ പുണ്യവാൻ നരകത്തിൽ ചെന്നപ്പം അവിടെ ഇവന്റെ അക്കൗണ്ടിൽ ഒരു കണക്കൂടെ എന്താണ് നരകത്തിൽ കയറുന്നതിന് കാരണമായിട്ട് പറഞ്ഞത്? ഇല്ല, സാധുവിന് 10 രൂപ ദാനം ചെയ്ത്. അവിടെ ഞാൻ ദാനമാ ചെയ്ത് ശരി, പക്ഷേ അവനാ കത്തി കൊണ്ട് ഒരുപാട് പ്രാണികളെ കൊന്നു, വേദനിപ്പിച്ച്. അതിന് അവൻ മുമ്പേ നരകത്തിൽ പോയി, പിറകെ നീയും പോകണമെന്ന് പറഞ്ഞു. അതുപോലെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോവും, അവൻ്റെ ഇന്ന് പഠിക്കുന്നവരെ നരകത്തിൽ പോവും, പിറകെ ഞാനും പോവും. അതുകൊണ്ട് ഈ പണി ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ, ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ഇത് പഠിക്കരുത്. ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയതും അത് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് പഠിച്ചത്. പഠിപ്പിച്ച ഗുരുവിനോട് പറയുകയും ചെയ്തു, എനിക്കിത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, മറ്റാരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഗുരുവൊക്കെ കാര്യം ശരി, എന്നോട് ആരോടും പഠിപ്പിക്കാൻ പറയരുതെന്ന്. പക്ഷെ ഗുരു വിട്ടില്ല. ഗുരു പറഞ്ഞത് പോരാ, നീ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എനിക്കിത് പഠിപ്പിക്കേണ്ടി വന്നു, പഠിക്കാൻ വേണ്ടി. വീണ്ടും പഴയ സ്ഥിതി തന്നെയായി, ഗുരു അങ്ങനെ തന്നെ ആക്കി തീർന്നു. അപ്പം ഞാനിത് പഠിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവർ കരുതുന്നത് ഇത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പഠിക്കുന്നു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് തുടങ്ങുമ്പോഴേ പറയും, എന്താണ്, നമ്മൾ വാസ്തവത്തിൽ ഇവിടെ പഠനമല്ല, ഇതൊരു പഠനമല്ല, ഇത് ശരിക്കും ഒരു ആത്മവിമർശമാണ്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്, അതിനുവേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഭാഷ്യകാരനോട് വ്യക്തമായി പറയുന്ന എന്താണ്? പ്രത്യക്ഷീകരണേന. പറയുന്ന കാര്യങ്ങൾ അവനവന് പ്രത്യക്ഷമാവണം, അവനവന് അനുഭവപ്പെടണം, അവനവൻ സ്വയം അനുഭവപ്പെടുത്തണം. നല്ലതായനുസരിച്ച് ചീത്തയായാലും ശരി. ഇവിടെ പറയുന്ന എന്താണ്? നിന്നിൽ തന്നെ ഇരിക്കുന്ന ആസുരഭാവങ്ങൾ നിനക്ക് മനസ്സിലാകും. ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഭഗവാൻ പറയുന്നു, അർജുനൻ തിരിച്ചറിയുന്നു, ആ ഇതാണ് എന്റെ ആസുരഭാവം. അർജുനന് ഭഗവാനോട് വിദ്വേഷം തോന്നും, തോന്നേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഒരു നീതിശാസ്ത്രമുണ്ട്, ഉപദേശോ ഹി മൂർഖാണ പ്രകോപായന ശാന്തയെ. അത് ആധ്യാത്മിക സന്ദർഭത്തിലല്ല, നിങ്ങൾ മൂർഖന്മാരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കോപത്തിന് കാരണമാകും, അവന് മനഃശാന്തി ഉണ്ടാകത്തില്ല. പയപ്പാനം ഭുജംഗസ്യ കേവലം വിഷവർദ്ധനം. പയപ്പാനം പാമ്പിനോടായിക്കഴിഞ്ഞാൽ അതിന്റെ വിഷം മുറ്റി അത് കൊത്തിക്കൊല്ലും. ഇങ്ങനെയൊക്കെ നീതിശാസ്ത്രം ഉദ്ദേശിക്കുന്നുണ്ട്. ഭഗവാനും ഭാഗ്യമായി അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതം തേ നാ തപസ്തായ, തപസ്സില്ലാത്തതിനോട് ഇത് പറയരുത്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ മാർഗത്തിൽ പ്രവേശിക്കാതെ, ആധ്യാത്മികമായ സംസ്കാരമില്ലാതെ, ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന്റെ മുമ്പ് ഇത് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, അവനിതിന് താല്പര്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ അവനതിനെ നിന്ദിച്ചെന്നും വരും, ഒരു പ്രയോജനവും ചെയ്യത്തില്ല. ഇത് പറയുന്നതിന് വേണ്ടി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? പ്രത്യക്ഷീകരണം. അവന്റെ മർമ്മം മനസ്സിലാക്കിയിട്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഈ ഉപദേശം ആ സാധകന് അത് പ്രത്യക്ഷമാവുന്നതിന് വേണ്ടിയിട്ടാണ്. അവന് സ്വയം തിരിച്ചറിയണം, അവനെ എന്നിൽ ഇന്ന ഇല്ല ആസുര ഗുണങ്ങളുണ്ട്, അയ്യോ അത് ഭഗവാൻ അല്ലെങ്കിൽ ഗുരു അത് ഉപദേശിച്ച് എന്റെ ഭാവത്തെ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ. തിരിച്ചാണെങ്കിൽ അവൻ ചിന്തിക്കും എന്നെ മോശക്കാരനാക്കിയില്ല എന്ന് ചിന്തിക്കും. ഗുരു പറയണു നിന്റെ ഈ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് അവനെ സ്പർശിക്കുന്ന എവിടെ? അവന്റെ വളരെ മൃദുവായ അവന്റെ അഹന്തയിലായിരിക്കും സ്പർശിക്കുന്നത്. ഗുരു എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഞാൻ എത്രയോ യോഗ്യനാണ്, ഗുരു എന്നെ മനസ്സിലാക്കാതെ പറഞ്ഞാണെന്ന് പറഞ്ഞു കരുത്. അവന്റെ ആ അഹന്ത വിജൃംഭിക്കും, എന്നുവെച്ചാൽ അതങ്ങോട്ട് പെരുകും. എന്നിട്ട് അവന്റെ മനസ്സിൽ ഗുരുവിനോട് വിദ്വേഷം വരും, എന്നെ കുറിച്ച് ഗുരു അങ്ങനെ പറഞ്ഞു, ഭഗവാൻ ഒരു ദൈവവും ഇല്ലാതെയാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ പൗരുഷം പാടില്ല, പരുഷവചനം അത് പാടില്ല എന്ന് പറഞ്ഞു. ഗുരു ശിഷ്യനോട് പറയുമ്പോൾ വളരെ പരുഷമായി തന്നെ പറയും. ഇവിടെ അർജുനന്റെ മനസ്സിലുള്ള എല്ലാ ആസുരഭാവങ്ങളെയും പുറത്തെടുക്കുകയാണ്, പുറത്തെടുത്ത് നല്ല ഒരു വൈദ്യനെ പോലെ ചികിത്സിക്കുകയാണ്, ദോഷങ്ങളെല്ലാം പുറത്തെടുത്ത് ചികിത്സിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്നതിനുള്ള ക്ഷമ വേണം. ഞാൻ സ്വാമി സ്വാമി എന്നൊക്കെ പറഞ്ഞ് പറയും, ക്ഷമിച്ചിരിക്കണം, ആരും പേര് കൈകാര്യം ചെയ്ത് പ്രത്യക്ഷമാക്കുകയാണ്, പ്രത്യക്ഷീകരണേന ഉള്ളിലിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി സഖ്യതയെ അസ്യാഹ പരിവർജനം കർത്തും? ഇതിനെ ഇതിന്റെ പരിവർജനം ഇതാര് ചെയ്യണം? അവനവൻ തന്നെ ചെയ്യണം. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്താണ്? എല്ലാം ഗുരു പരിവർജിച്ചോ, എന്നിട്ട് ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഗുരു മാറ്റിത്തരും, അങ്ങനെ കരുതുന്നവരുണ്ട്. ഗുരു മാറ്റത്തില്ല, അവനവൻ തന്നെ മാറ്റണം. ഭഗവാൻ തറപ്പിച്ച് പറയുന്നു, എന്താണോ ഉദ്ധരേത് ആത്മന ആത്മാനം, ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുന്നു, നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അപ്പൊ ഗുരു ഇത് മാറ്റിത്തരും എന്ന് പറഞ്ഞൊരാൾക്ക് അലസനായിരിക്കാൻ പറ്റത്തില്ല. ചിലർ സ്വയം തന്നെ അവരവരെ കുറിച്ച് താൻ പരമഭക്തനാണ് എന്നുള്ളൊരു വൃഥാഭിമാനം മനസ്സിൽ വെച്ചും കൊണ്ട് വെറുതെ നടക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനെല്ലാം ഗുരുവിന് സമർപ്പിച്ചിരിക്കുകയാണ്, അതെല്ലാം ഗുരു ശരിയാക്കിത്തരും. പക്ഷെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു, ബുദ്ധരേത് ആത്മനാത്മാൻ, നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തണോ? അങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർ പറയും, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ഓർമ്മയുള്ളവരാണെങ്കിൽ ചോദിക്കും, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കോളാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമായി. ഒരിടത്ത് ഭഗവാൻ പറഞ്ഞു നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തണോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു, എന്തായാലും കേൾക്കുന്നവർക്ക് പുതുതാണ്, എനിക്ക് ഓർമ്മയില്ല, അപ്പൊ മുമ്പോട്ട് പോട്ടെ. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, വേണ്ടത് പറഞ്ഞിരിക്കുന്നു നീ നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തണോ, പിന്നെ ഇത് രണ്ടും പൊരുത്തപ്പെടുത്തണമല്ലോ, ഇതിലേതാ ശരി? രണ്ടിന്റെ പക്ഷത്ത് നിന്നും കൊണ്ട് നമുക്ക് വാദിക്കാമല്ലോ. ഒരാള് ഉദ്രേതാത്മനാത്മാനം അതിന്റെ ഭാഗത്തു നിന്ന് ബാധിക്കും, വേറൊരാള് മറുഭാഗത്തു നിന്ന് ബാധിക്കും. അപ്പൊ എവിടെ ചെന്നെത്തും? അപ്പോ ഭഗവാന്റെ ഉപദേശം സമഗ്രമായി മനസ്സിലാക്കണം. ഗീതയെ സമഗ്രമായി മനസ്സിലാക്കണമെങ്കിൽ അധികാരിഭേദമനുസരിച്ച് മനസ്സിലാക്കണം. ഭഗവാൻ ഒരു സാധകന്റെ ഒരവസ്ഥയിൽ എന്താണോ അവനെ സർവപാപങ്ങളിൽ നിന്നും മോചിതനാക്കാൻ തയ്യാറായി നിൽക്കുന്നു സ്വയം തന്നെ. മറ്റൊരവസ്ഥയിലേക്കാണെങ്കിലോ ഒരേ സാധകനെ തന്നെ അവനെ കൊണ്ട് സ്വയം അവന്റെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനും പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഗീതയിൽ കാണുന്നത്. ഈ ഉപദേശം അധികാരിഭേദമനുസരിച്ചാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു സാധകന്റെ ജീവിതത്തിൽ ഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവനവന് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. ഇതാണ് നമ്മൾ അതിന്റെ സാരമായി മനസ്സിലാക്കേണ്ടത്. ഗുരുവിന്റെ ജീവിതത്തിൽ തന്നെ ഇത് രണ്ടും വരും. അതെന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങളും എന്നും പറയുന്നു. അതായത് പൗരുഷം കൊണ്ട് അസാധ്യമായ കാര്യങ്ങളുണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ. അത് ശിഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഭക്തന് വേണ്ടി ഗുരു ചെയ്യും, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യും. അത് അവന്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പറയുന്നത് അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഞാൻ നിന്നെ നിന്റെ സർവ്വപാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഒരുവനറിയാമോ എനിക്ക് എന്തൊക്കെയാ പാപമുള്ളതെന്ന് പറഞ്ഞല്ലോ. പ്രബുദ്ധമായ സംസ്കാരങ്ങൾ നമ്മളിൽ പാപചിന്തകളും പാപപ്രവൃത്തികളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം എന്നിൽ ഇന്ന പാപമുണ്ട്. പക്ഷേ സുപ്തമായിരിക്കുന്ന സംസ്കാരങ്ങളിൽ എന്തൊക്കെ പാപമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അദൃഷ്ടമായ സ്വാധീനങ്ങളും നമ്മളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അവിടെ സാധകനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അത് അവിടെ അവൻ അശക്തനായതുകൊണ്ട്, അത് അവന്റെ ഭക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ ത്യാഗം കൊണ്ടോ ഒന്നും അത് അതിന്റെ പരിവർജനം അവന് സാധ്യമല്ല. അപ്പൊ അവിടെ ഭഗവാൻ രക്ഷയ്ക്കെത്തും. പക്ഷേ ഭഗവാൻ അവന് ജ്ഞാന ഇച്ഛാക്രിയാശക്തികൾ കൊടുത്ത് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതെല്ലാം അവനുപയോഗിച്ച് ദുഷ്ടമായ അവന്റെ പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഭാഷ്യകാരൻ പറഞ്ഞ പ്രത്യക്ഷീകരണേന, അതിനെ ഭഗവാൻ പ്രത്യക്ഷമാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഗുരു. അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ധരേതാത്മനാത്മാനം നീ നിന്നെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ താൻ പാതി ദൈവം പാതി. അപ്പൊ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. സാധാരണഗതിയിൽ നമ്മളിതിനെ ഒരു മറക്കുടയായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം എന്നുള്ള നിലയ്ക്ക് പറയും. എന്താണ്? ഞാനെല്ലാം ഗുരുവിന് സമർപ്പിച്ചിരിക്കുന്നു, ഗുരു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു പോകുന്നു. ഇത് സത്യസന്ധമായോ ആത്മാർത്ഥമായോ ഒരാൾക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഇവന് തന്നെ ബോധ്യമുണ്ട് ഇവന്റെ പോരായ്മകൾ. ആ പോരായ്മകൾ ഇവൻ തന്നെ പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഗുരു നിർദ്ദേശിച്ചു കൊടുത്തു. ഗുരു ആവശ്യപ്പെടുന്നത് താൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ്. അതനുസരിക്കാതെ, ഗുരു പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ഈ പാപഭാരമെല്ലാം നിരപരാധിയായ ഗുരുവിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അവൻ മറ്റെന്തെങ്കിലും പണി ചെയ്യുകയാണ്, എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സമർപ്പണം, ഞാനെല്ലാം സമർപ്പിച്ചവനാണ്. അത് വരാതിരിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പ്രത്യക്ഷീകരണേന. ഓരോ വാക്കും വളരെ ഗഹനമായ ആശയമുള്ളതാണ്. ഇതിനെ വ്യക്തമാക്കുകയാണ്, പ്രകടമാക്കുകയാണ്. ശക്തിയെ അസ്യാഹ പരിവർജനം കർത്തം, ഇതിനെ ഇതിന്റെ പരിവർജനം ചെയ്യുന്നതിന് ആരാ ചെയ്യേണ്ടത്? ശിഷ്യനാണ്, ഗുരുവല്ല. അതിനുവേണ്ടി ഭഗവാൻ ഇവിടെ എല്ലാം വെളിപ്പെടുത്തുകയാണ്. നിന്നിലിരിക്കുന്ന പൊള്ളരായ്മകൾ ഇന്നതൊക്കെയാണ്, ഇനി മനസ്സിലാക്കുക, നീ അതില്ലാതാക്കുകയും ചെയ്യും. അത് ഞാൻ ഇല്ലാതാക്കി തരുമെന്നും പറഞ്ഞ് നീ സ്വസ്ഥമായിട്ടിരിക്കണ്ട. ഗുരുവിന്റെ ജോലി, ഈശ്വരന്റെ ജോലി, അല്ലെങ്കിൽ ഈശ്വരന്റെ കർത്തവ്യം അതെന്താണെന്ന് ശിഷ്യനൊരിക്കലും അങ്ങോട്ട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കർത്തവ്യ അകർത്തവ്യ വിവേകമില്ലാതെ വരുന്ന ശിഷ്യനാണ്. ഈശ്വരന് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല, താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഈശ്വരൻ ചെയ്യേണ്ട സമയത്ത് ഈശ്വരൻ ചെയ്തോളും, ഗുരു ചെയ്യേണ്ട സമയത്ത് ഗുരു ചെയ്തോളും. അതിനെക്കുറിച്ച് ശിഷ്യൻ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഇവിടെ ഭഗവാൻ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നത്. അത് അവൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതിനൊന്ന് ഒഴിഞ്ഞു മാറാനുള്ള വിദ്യയല്ല ഈ സമർപ്പണമെന്ന് പറയുന്നു. ഇത് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഞാനിവിടെ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ഭാഷ്യകാരനത് വ്യക്തമായി പറയുന്നുമുണ്ട് ആ കാര്യം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതെ അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം വിമന്യകാമഹൈതുകം. ഏതാ ദൃഷ്ടിം അവഷ്ടഭ്യാ നഷ്ടാത്മാനോൽപബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണാ ക്ഷയായ ജഗതോ ഹിതാഃ കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദന്വിതാഃ മോഹാൻ ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ ചിന്താം അപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവതിതി നിശ്ചിതാഃ ആശാ പാശശതൈർദദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ജയാൻ ഇദം അദ്യ മയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദം അസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹത ശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാനസ്മി കോന്യോസ്മി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ അനേക ചിത്തവിഭ്രാന്താ മോഹജാല സമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ ആത്മാം ആത്മപരദേഹേഷു പ്രതിഷന്തോഭ്യസൂയകാഃ താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷേവ യോനിഷു ആസുരീം യോനിമാപന്നാഃ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യത മാം ഗതിം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനാ കാമ ക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം തജേത് ഏതേർവിമുക്ത കൗന്ദേയ തമോ ദ്വാരൈസ്ത്രഭിർനരഃ ആചരത്യാത്മന ശ്രേയ തതോ യാതി പരാം ഗതിം യ ശാസ്ത്രവിധിം ഉസൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. Om Shanti.